സ്വാർത്ഥേ, സ്വാർത്ഥത്തിൽ എന്ത് വരുന്നു? രണ്ട് പ്രത്യേകങ്ങൾ വരുന്നു. തമപ് ഇഷ്ടം ആദിക്യം, വിശേഷത ആദിക്യം, എന്തെങ്കിലും ഒരു പ്രത്യേകത എന്ന് പറയാം കാണും. ഇപ്പൊ ഇവിടെ രണ്ട് പ്രത്യേകങ്ങളാണ് വിധിച്ചിരിക്കുന്നത്, തമപ്പ് ഇഷ്ടൻ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമുണ്ട്, അത് ലോകസിദ്ധാന്തോദികാരൻ വിട്ടുകളഞ്ഞു. അതില്ലാതെ എന്റെ അർത്ഥം പൂർണ്ണമാകത്തില്ല. അജാതി ഗുണവചനാദേവ പറയുന്നു, അജാതി പ്രത്യയങ്ങൾ ഗുണവചന ശബ്ദങ്ങളിൽ നിന്നേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ അതിശയ വിശിഷ്ടാർത്ഥത്തിൽ എല്ലാ സ്ഥലത്തിൽ നിന്നും തരപ്പും തമപ്പും ഇഷ്ടനും ഇയസനും അങ്ങനെ വരാൻ പാടില്ല. ഇനി വിധിക്കാൻ പോകുന്ന രണ്ട് പ്രത്യേകമാണ് തരപ്പ് ഇയസും. ഇതിൽ അജാതിയായ പ്രത്യയങ്ങൾ, അതായത് ഇവിടെ വരുന്ന ഇഷ്ടനും ഇനി വിധിക്കാൻ പോകുന്ന ഇയസും, ഇത് രണ്ടും ഗുണ വചന ശബ്ദങ്ങളിൽ നിന്നേ വരാൻ പാടും. ഗുണവചനം എന്ന് പറയുമ്പോൾ ലഘു ദീർഘം പോലുള്ള ശബ്ദങ്ങൾ, അത്തരം ശബ്ദങ്ങളിൽ നിന്നേ വരാൻ പാടുള്ളൂ. അതറിഞ്ഞില്ലെങ്കിൽ എന്തു പറ്റും? ഇപ്പൊ ഇവിടെ വിഗ്രഹിക്കുകയാണ്, അതിശയ വിശിഷ്ട അർത്ഥവൃത്തേ സ്വാർത്ഥേ ദുസ അയം ഏഷാം അതിശയേന ആഠ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഢ്യ ശബ്ദത്തിൽ നിന്ന് തമപ്പേ വരാൻ പാടും. ഇഷ്ടൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തുകൊണ്ട് ഇഷ്ടം വന്നില്ല? ലഘുശബ്ദത്തിൽ നിന്ന് ലഘിഷ്ട ശബ്ദം വരുന്നത് പോലെ എന്തുകൊണ്ട് അവിടെ ലഘുതമയും വരാം ലഘിഷ്ഠയും വരാം? എന്തുകൊണ്ട് തമപ്പ് ഇഷ്ടനും വരാം അതിശയത്തെ കാണിക്കും? എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിന് സ്വാഭാവികമായിട്ട് ഒരാൾ ചിന്തിക്കും. കാരണം ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുമ്പം അയം ഏഷാം അതിശയേന ആഠ്യ ആഠ്യതമ ലഘുതമ ലഘിഷ്ഠ. ലഘുശബ്ദത്തിൽ നിന്ന് തമപ്പും വന്ന് ഇഷ്ടനും, അങ്ങനെയാണെങ്കിൽ ആഠ്യ ശബ്ദത്തിൽ നിന്നുകൊണ്ട് തമപ്പ് മാത്രം കൊടുത്തു. സിദ്ധാന്തമായി പഠിക്കുന്ന ഒരാളുടെ മനസ്സിൽ സംശയം വരും. അത് പരിഹരിക്കണമെങ്കിൽ ഏത് സൂത്രം വേണം? അജാതി അജാതി ദിവനോ ഇഷ്ടനും ഇയസനും ഗുണവചനാദേവ ഗുണവാചക ശബ്ദങ്ങളിൽ നിന്ന് വരത്തും. അത് ഇവിടുത്തെ ഒരു വലിയ പോരായ്മയാണ്. എന്തുകൊണ്ടാണ് ആചാര്യൻ അങ്ങനെ വിട്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് സമാധാനം, പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയിരിക്കും. ഇനി മറ്റൊന്ന് സംഭവിക്കാം. എന്താണോ പഴയ കാലത്തൊക്കെ ഇത് എഴുതിയെടുക്കായിരുന്നു, ഏതെങ്കിലും പാഠഭേദമാകാം, പിന്നീട് പകർത്തി എഴുതിയവര് കുട്ടികളെയാം, അങ്ങനെ സംഭവിക്കും. എല്ലാ പാഠങ്ങളിലും ഇങ്ങനെയാണ്. അത് ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നു. പക്ഷെ അങ്ങനെ വിട്ടുപോയ ഒരു പാഠം ചേർത്ത ഒരു പാഠം അങ്ങനെ കിട്ടാനുമില്ല, അതിനുള്ള ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ പാഠഭേദം വരണമല്ലോ. സിദ്ധാന്തം ഒരു പാഠത്തിനും അത് ചേർത്തിട്ടില്ല, നമ്മുടെ അറിവിലില്ല. അയം ഏഷാം അതിശയേന ആഠ്യ ഇവൻ ഇവരിൽ അതിശയ വിശിഷ്ടനാണ്. അതിശയ വിശിഷ്ടനായ എന്തുണ്ട്? ആഢ്യനാണ്. അതിശയ വിശിഷ്ടനായ ആഢ്യനാണ്. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വിഗ്രഹിക്കുന്നു? അയം ഏഷാം അതിശയനാഠ്യം. അടുത്ത് അവിടെ തന്നെ വരെ അത് കഴിഞ്ഞ് വരുന്ന ദ്വിവചന വിഭജ്യ ഉപപദേ തരപ് ഇയസിന്. രണ്ടുപേരിൽ ഒരാളുടെ അതിശയത്തെ കാണിക്കുകയാണെങ്കിൽ അവിടെ തരപ്പും ഇയസിനും വരും എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലാകാം ഈ അതിശായനെ തമപിഷ്ടനോ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിശയ വിശിഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരിലൊരാളല്ല. ഇതിൻ്റെ അപവാദമാണ് അത്. ശേഷിക്കുന്ന പിന്നെ എന്താണ്? ബഹു. രണ്ടുപേരിലൊരാളെന്ന് പറഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന മൂന്ന്. മൂന്നെന്ന് പറയുമ്പോൾ അവിടെ ബഹുത്വം, ബഹുവായി, അനേകമായി. അപ്പൊ ഈ പറയുന്നത് രണ്ടിൽ കൂടുതലുള്ള ആൾക്കാരിൽ ഒരാളിൻ്റെ എന്തെങ്കിലും വിശേഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്നിടത്താണ് എന്ത് വരേണ്ടത്? തമപും ഇഷ്ടൻ. അത് ദ്വിവചന വിഭജ്യ ഉപപദേ തരപീയസ്വനോ എന്നുള്ള സൂത്രം ത്തിന്റെ അർത്ഥത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇതിവിടെ നേരിട്ട് പറഞ്ഞിട്ടില്ല. എന്താണ്? അനേകരിൽ ഒരുവന്റെ വിശേഷത്തെ പറയുമ്പോൾ തമപിഷ്ടൻ എന്ന് പറയുന്നില്ല. പക്ഷെ അത് അപവാദ ന്യായം അനുസരിച്ച് അർത്ഥാത് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് പേരുണ്ട്. ധനവാന്മാരുണ്ട്. അങ്ങനെ ധനവാന്മാരിൽ ബിൽ ഗേറ്റ്സ് എന്നെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് എന്ത് പറയുന്നത്? അയം ഏഷാം. അത് നമ്മുടെ സ്വന്തം അംബാനി എന്നും ഒന്നുമല്ല, എൻ്റെ എത്രയോ മേലിലാണ്. ബിൽ ഗേറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നു. അയം ഏഷാം അതിശയന അഢ്യ. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ പുള്ളിക്കാരനാണ്. അയാളെ കുറിച്ച് പറയാൻ വേണ്ടി ഇങ്ങനെ പറയാം. ഇവൻ ഈ കാണുന്ന എല്ലാവരെക്കാളും എന്താണ്? അതിശയകരമായത്, ഏറ്റവും കൂടുതൽ അതിശയ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അയാള് ആഢ്യതമൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നത്തില്ലേ? കൊള്ളാവൻ ഇയാളാണോ അപ്പൊ ലോകത്തിൽ? അതൊരത്ഭുതമാണ്. ലോകത്തിലെ നമ്പർ വൺ ധനവാനാകുക, അപ്പൊ അത് അത്ഭുതമാണ്. അത്ഭുതം അർത്ഥാസിദ്ധി. അതുകൊണ്ട് അതിശയം എന്ന് പറയുന്ന അത്ഭുതാർത്ഥത്തിൽ ഉപയോഗിക്കാം. സാധാരണ മലയാളത്തിൽ ധാരാളം ഉപയോഗിക്കാറുണ്ട്. എന്തൊരു അതിശയം! അപ്പജ്ഞാനം വലിയ ദോഷം എപ്പോഴും വ്യാകരണത്തിൽ പ്രത്യേകിച്ച്. അതിശയത്തിന് അത്ഭുതം ഒന്നേ പറയാവൂ, മറ്റു പറയാൻ പാടില്ല. മലയാളത്തിൽ പുസ്തകങ്ങളുണ്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാം. ഇതൊക്കെ വായിച്ചു പഠിച്ചിട്ട് ഓരോരുത്തർ മറ്റുള്ളവരെ തിരുത്താൻ നടക്കും. അതാണ് അതിശയ വിശിഷ്ടാർത്ഥവൃത്തെ സ്വാർത്ഥേത് വസ്തു. അയമേശാം അതിശയന അഢ്യ. അയം ഏഷാം അതിശയന അഢ്യ. ഏഷാം ഷഷ്ടി യഥസ്ഥ നിർദ്ധാരണം. ഒരുപാട് പേരുണ്ട്, അതിൽ നിന്ന് ഒരാളെ എടുക്കണം. ഞാൻ നിർദ്ധാരണം ചെയ്യുക. പണ്ഡവാനാം അത് ഓർത്താ മതി. നിർദ്ധാരണം എന്തെന്ന് മനസ്സിലാവും. യഥസ്ഥ നിർദ്ധാരണ ഷഷ്ടി. അതിശയേന ഇവിടെ എങ്ങനെ പ്രകൃത്യാദിപ്യോപസംഖ്യാ പ്രകൃത്യാചാരു എന്നുവെച്ചാൽ അതൊരു ബഹുതവിഭക്തിയാണ്, കരവിഭക്തിയല്ല. അതിശയനാഠ്യം എന്നുള്ള ആഠ്യം അതുമായിട്ട് എന്താ ബന്ധം? അത് അതിശയം തന്നെയാണ്, അയാളുടെ ആ ആഠ്യത്വം ഉണ്ടല്ലോ അത് അതിശയം തന്നെയാണ്. അങ്ങനെ അപ്പോ എന്തുവരുന്നു ഇതിലെ വിഗ്രഹം അർത്ഥം അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞു. വേഷം മധ്യം എന്നുള്ള അർത്ഥത്തിൽ ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ ബിൽ ഗേറ്റ്സ് ആണ് ഏറ്റവും വലിയ പറയുന്നു. ആഢ്യ സു പരത്തിലും തോന്നി അതിപൂർവമായിട്ടുള്ള ഈ നിന്ന് അച്ചു വന്നു കഴിഞ്ഞാൽ അതിശയം വരാം. സീങ് സീങ് അർത്ഥമാണ് ഈ പറഞ്ഞത്. ആദിക്യം ആദിക്യം എന്നുള്ള അർത്ഥം ബസറും കൊണ്ടുവരുന്നു. അർത്ഥം എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയാണോ ലോകത്തെ പ്രയോഗത്തിരിക്കുന്നത് എന്നർത്ഥം. ഉപസർഗം വരുമ്പം വരുന്ന അർത്ഥ വ്യത്യാസം, ഇതിന് സൂത്രമൊന്നുമില്ല. ലോകത്തിൽ എന്താണോ പ്രചാരത്തിരിക്കുന്നത് അത് പകാരത്തായി പോയി. ബാക്കിയെല്ലാം പഴയതുപോലെ ആഢ്യ തമ ആഢ്യതമ ആഢ്യതമ സ്ത്രീലിംഗത്തിലാണെങ്കിൽ ആഢ്യതമ, സംസ്കൃതത്തിലാണെങ്കിൽ ആഢ്യ തമം. അവ്യമല്ല അതുപോലെ തന്നെ എന്താണ് അയം ഏഷാം അതിശേന ലഘു. ഈ അയമെന്ന് പറഞ്ഞുകൊണ്ട് അത് മനുഷ്യനാവണമെന്നില്ല, എന്തുവാകാം. എങ്ങനൊരു വസ്തുവിനെ സംബന്ധിച്ച് പറയുന്നതായിരിക്കും ഈ സാധനം മറ്റുള്ളതിനെ എല്ലാം അപേക്ഷിച്ച് ലഘുവാണ്. ഏതിനെ സംബന്ധിച്ചും പറയാം, ഒരു ഗുണ ശബ്ദമാണ് ലഘു എന്ന് പറയും. അപേക്ഷിക ശബ്ദമാണ്, ഗുണശബ്ദമാണ്. അതിൽ നിന്ന് തമ പോകുന്നപ്പോൾ എന്തായി ലഘുത്തമ. ഇനി ഇത് ഗുണവാചകമായിട്ട് എന്ത് വരുന്നു? വിഗ്രഹം ഏഷാം അതിശയന ലഘു. ഇഷ്ടം എന്നപ്പോൾ ലഘു ഇഷ്ടൻ നകാരയുത്തായി പോയി, ഇഷ്ടായിരിക്കുന്നു. അതൊക്കെ സ്വരത്തിന് വേണ്ടി അനുതാത്വം സഹിപ്പിച്ചു ആദ്യദാത്വം. ഇങ്ങനെയുള്ള സ്വരവ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അത് ചിന്തിച്ചിട്ട് കാര്യമേ ഉള്ളൂ. ലഘു ഇഷ്ടൻ എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ടീക്ക് ലോകം വരുന്നു ലഘിഷ്ഠ. ശബ്ദ പ്രത്യയങ്ങളെല്ലാം ഞാൻ പ്രാതിപതിക പ്രത്യേക പരസ്ഥ എല്ലാം വരുന്നത് പ്രാതിപതികത്തിൽ നിന്നാണ്. എന്നാൽ അടുത്ത സൂത്രം പറയുന്നു തിങ്കശ്ച തിങ്കന്ധാത് അതിശയ ദ്യോതിയെ തമപ്പ് സ്യാത്. തിങ്കന്ധത്തിൽ നിന്നും അതിശയത്തെ കാണിക്കാൻ തമപ്പ് വരും എന്ന് പറഞ്ഞാൽ വിധിച്ചത് കൊണ്ട് വരും. തിങ്കന്ധത്തിൽ നിന്നും തിങ്ങഹ എന്ന് പറഞ്ഞ സൂത്രത്തിൽ തദന്തഗ്രഹിക്കണം. പ്രത്യേകഗ്രഹിണെ തദന്തഗ്രഹ്യ. തിങ്കന്ധങ്ങളിൽ നിന്നും തമപ്പ് വരുന്നു. അടുത്ത ഉദാഹരണം കൊടുക്കും. പജതി തമാം. പജതിയിൽ നിന്ന് തമപ്പ് വന്നു. പജതി തമാം അയം ഏഷാം അതിശയേന പജതി. പജതി തമാം. അതിനും വ്യത്യാസമുണ്ടല്ലോ. നല്ല പാചകക്കാർ, മോശം പാചകക്കാർ ഒക്കെ ഉണ്ടല്ലോ. ഒരാളെ കുറിച്ച് പറയുന്നത് നല്ല പാചകമാണ്, ഇവിടെ പാചകം വളരെ നല്ലതാണ്. അപ്പൊ തിങ്കന്ധത്തിൽ തമപ്പൊന്നു. പാചകതമോ എന്ന് പറയുമ്പം അത് ഇവിടെ പാകക്രിയയെ വിശേഷിപ്പിക്കും, മറ്റടുത്ത് കർത്താവിനെ വിശേഷിപ്പിക്കും, മഹത്വപ്പെടുത്തുന്നു എന്നുള്ളവരാണ്. അവൻ നല്ല ഒരു പാചകക്കാരനാണെന്നും പറയാം, അവന്റെ പാകം സൂപ്പറാണെന്നും പറയാം. അതുപോലെയുള്ള ഒരു ചെറിയ വ്യത്യാസം. പിന്നെ ഇതൊക്കെ പ്രയോഗം അനുസരിച്ച് ലോകത്തങ്ങനെ പ്രയോഗിക്കുന്നു. തിങ്കന്ധവും സുബന്ധമായിട്ട് സമാസം വരാൻ പാടില്ല. പക്ഷെ നേരത്തെ ഉദാഹരണം പറഞ്ഞു എന്താണ്, ചിലയിടത്ത് വരാറുണ്ട് തിങ്കന്ധവും സുബന്ധമായിട്ട്. അതുപോലെ പ്രാതിപദ്യത്തിൽ നിന്നേ തദ്ധ്യം വരാൻ പാടുള്ളൂ. പക്ഷെ ചിലയിടത്ത് എന്ത് വരുന്നു, വരുന്നു. എന്തുകൊണ്ട്? ശിഷ്ടപ്രയോഗം. അതാണ് തിങ്കന്ധാതിശയദ്വതി തമപ്സ്യ. ഇവിടെ നാല് പ്രത്യയങ്ങളാണ്: തമപ്, ഇഷ്ടൻ, തരപ്പ്, യസ് വിധിക്കുന്നു. അതിശായനാർത്ഥം അതിൽ തരപ്പും തമപ്പും ഹലാദികളാണ്. ഇഷ്ടനും ഈയസനും അജാതിയാണ്. അപ്പൊ ആ നാല് പ്രത്യയങ്ങളിൽ നിന്ന് രണ്ടെണ്ണത്തിനെ എടുത്തിട്ട് അതിനൊരു പ്രത്യേക സംജ്ഞ വിധിക്കുകയാണ്. തരപ് തമപ്പോ ഖ. ഏതോ ഖസഞ്ജസ്ഥ. നേരത്തെ ഇതുപോലെ വേറെ ഒന്നുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏതാണ് ഒന്നും പഠിച്ചിട്ടില്ലേ? ഘീസഞ്ജ പഠിച്ചു. സൂത്രം സൂത്രം ഘീസ ശേഷം ഗസ്. പിന്നെ ഒരു ഘുസഞ്ജ പഠിച്ചു. എന്താണ് ഗതാഗ്വത? അപ്പൊ പാണനിക്ക് കടുത്ത ശബ്ദത്തോടൊന്നും ഒരു ഇഷ്ടം കൂടുതലാണ് അല്ലേ? ഘീ ഘു എന്തോ അതിനൊരു ഇഷ്ടമുണ്ട്. തരപ് തമപോ ഘ. ഏതോ ഘസഞ്ഞൂസ്തഹ. തരപ്പിനും തമപ്പിനും ഘസഞ്ഞുണ്ട്. തരപ്പ് തമപ്പ് വിധിക്കുന്നതിന് പേരും ഘ വിധിച്ചതാണ്. അതാണ് ഇവിടെ എന്ത് അതുകൊണ്ട് മാറ്റം വരുന്നത്. കിം ഏത് തിങ് അവ്യയ ഘാത്. ആം അദ്രവ്യ പ്രകർഷ. കിം നമ്മുടെ സ്വന്തം കിം തന്നെ. കിമ്മെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് വേറൊരാളാണ്. ആരാണ്? ഏത് അയാളാണ്. നിങ്ങളുടെ ഒന്നും മനസ്സ് വരത്തില്ല, ലോകവിവരമുള്ളവരുടെ മനസ്സ് വരും. കിം ഏത്തെന്ന് പറഞ്ഞുകൊണ്ട് ഏതന്തത്തെ എടുക്കണം? എന്തുകൊണ്ടത് പ്രാതിപതിക നടക്കുകയാണ്. അപ്പൊ ഏതന്ത പ്രാതിപതികം ഏന വിധിസ്ഥാന്ത വിശേഷണന്ത തിങ്ങെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞല്ലോ തിങ്ങന്തത്തെ എടുക്കണം. പിന്നെ അമ്പ്യം. അപ്പൊ കിമ് ഏതന്തം തിങ്ങന്തം അമ്പ്യം, അതാണ് കിമേ തിങ് അമ്പ്യ. അതിന്റെ പരത്തിലിരിക്കുന്ന യോ ഘ, അതിന്റെ പരത്തിലൊരു ഘ ഇരുന്നു കഴിഞ്ഞാൽ തദന്ത തദന്തത്തിൽ നിന്ന് എന്ത് വരുന്നു? ആമ വരുന്നു. ഉദാഹരണം ഇത് തന്നെ പച്ച തീ തിങ്ങന്തമാണ്. പജിതിയുടെ പരത്തിൽ എന്ത് വന്നു? ഘ. ഏത്? തമപ്പ് വന്നു. അപ്പൊ പജതി തമാന്നായി. പച്ചത്തിൽ നിന്ന് അമ്മയുടെ പരത്തി. ഈ സൂത്രം എന്താ വിധിക്കുന്നത്? ആമു വിധിച്ചു. പച്ചതി തമ പച്ചത്തി തമ ആമ പച്ചത്തി തമ ആമെന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? തമ ബസഞ്ഞുള്ളതുകൊണ്ട് തമയിലെ അകാരം പോയി. പച്ചത്തി തമ ആം പച്ചത്തി തമ ഒന്ന് തമ ആമ എസ് അകാരം ലഭിച്ചാൽ തമാം. നിങ്ങളുടെ ഭാഷയിൽ ധാരാളം ഉപയോഗിക്കും തമാം. തമാം മാത്രം എല്ലാം മൊത്തം അതുപോലെ തമാം സാധാരണ ആൾക്കാർ പറയാറുണ്ടത്. അങ്ങനെ ഉറുദുവാണ് അല്ല ഈ സംഭാഷണത്തിൽ എപ്പോഴും പറയും തമാം. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇവിടെ ആമ വിധിച്ചു. ആമ വിധിച്ചിരിക്കുന്നത് പജതി തമ ആം. തമയിൽ നിന്ന് ആമ വിധിച്ചപ്പോ ഇവിടെ ഒരു സൂത്രം ഓടി വരും. ഏത് സൂത്രമാണ് പഠിച്ചത്? അത് തന്നെ സൂത്രം വസന്തേവനൊട്ട് അത് വരും. അപ്പൊ പാണിനി വളരെ കരുതലോടെ ആ സൂത്രങ്ങൾ വിധിക്കുന്നു. അതുകൊണ്ട് ആമിന് പകരം എന്ത് വിധിച്ചു? ആമു. അപ്പൊ ഹസ്വദ്ധ്യാവനൊട്ടിന് വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ആമി പരവരുന്നാലേ നൊട്ട് വരും. ഇത് ആമു പരവരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. വന്നിട്ടല്ലേ പോയത്, വരാതെ പോയോ? അപ്പൊ ആമു വേറെ ആമ വേറെ. അതുകൊണ്ടാണ് പാണിനി അവിടെ പറഞ്ഞു പോകാൻ തോന്നുന്നു ആം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആമി. ആമ വരെ വരിക്കുമ്പോ വസന്തിയാവോ. അപ്പൊ എത്ര മഹർഷിയുടെ പ്രജ്ഞ, എത്ര സൂക്ഷ്മതയുള്ളതാണ്. എന്നുകൊണ്ടാണ് നമ്മളാണ് സൂത്രം ഉണ്ടാക്കണമെങ്കിൽ ഇതുവരെ ശ്രദ്ധിക്കൂ. നമുക്കൊന്നെങ്കിലും ഒരു ചിന്തയെ പോകത്തില്ല. ആമു വന്നാൽ നൊട്ട് വരും, അത് ഒഴിവാക്കാൻ ആമു വരണം, ഒരിക്കലും വരത്തില്ല. അതാണ് പാണിനി മഹർഷി എന്ന് പറയുന്നത്. മഹർഷി എന്ന് പറയുന്നത് വാമു ഉകാരം എന്ത് ചെയ്തു? അവിടെ വച്ച് ആമു എന്ന് നിർദ്ദേശിച്ചു. വേറെ താമെന്ന് പറഞ്ഞു. അവിടെ ആമു, ഇവിടെ ആമു. നിരനുബന്ധക ഗ്രഹണേ സാനുബന്ധകസ്യ. അതിൽ നിന്നൊരു നിയമം, ആ നിയമം കണ്ടുപിടിച്ചാര്? അതിലും കാഞ്ഞ തലയുള്ള ഒരാളാണ്. ആര്? ഭാഷ്യകാരൻ. നിരനുബന്ധക ഗ്രഹണേ സാനുബന്ധകസ്യ. ഭാഷ്യകാരൻ അവിടെ നിന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പാണിനി ഒരു സൂത്രവഴി ആയിക്കോട്ടെ, നമ്മളത് പഠിച്ചെന്നു ഇരിക്കട്ടെ. ഈ ഭാഷകാരില്ലായിരുന്നെങ്കിൽ ഇതുമല്ല നമ്മളറിയൂ, ഒന്നും അറിയത്തില്ല. ഈ നിരുപരം നിരനുബന്ധ ഗ്രഹണേ സാനുബന്ധകസ്യാന്ന് പറയും, നമ്മൾ അറിയാനേ പോകുന്നില്ല. അങ്ങനെ ഒരു നിയമം. എന്തായാലും ഭാഷകാരനെക്കാളും അപാരമായ തലയുള്ള ഒരാളാണ് ഏത്? പതഞ്ജലി. ഇവരൊക്കെയാണ് ലക്ഷ്യമാണ്. അല്ലാതെ ശിഷ്യപരമ്പര എന്ന് പറയാൻ പറ്റില്ല. സ്വതന്ത്രമായ ഒരു പണ്ഡിത ശിഷ്യനായിട്ട് പറയുന്നില്ല. പതഞ്ജലി അത് പാണിനിയേക്കാളും പ്രജ്ഞാശാലിയായ, പ്രജ്ഞാവാനായ ഒരു ഋഷി. ആർഷപ്രജ്ഞ എന്ന് പറയുന്ന ഇതാണ്. എന്നാണ് ആർഷപ്രജ്ഞ എന്ന് പറയുന്നത്? അല്ല, ഋഷി എന്ന് പറയുന്നത് നമ്മൾ ഈ പുരാണങ്ങളൊക്കെ വായിക്കുന്ന ചില ഋഷിമാരുണ്ടല്ലോ, അടിക്കും പിടിക്കും അങ്ങനെയുള്ള ഋഷിമാരൊന്നുമല്ല. ഇതാണ് ഒറിജിനൽ ഋഷി. ആർഷപ്രജ്ഞയുള്ളവനെ ആരാകും? ഋഷിയാകത്തുള്ളു. മറ്റേത് ഒരു ചുമ്മാ ഋഷി. കുറെ പേരുകളുണ്ട്, അതൊന്നും കാര്യമില്ല. ഞാൻ ഒറിജിനൽ സാധനങ്ങളെ അംഗീകരിക്കത്തുള്ളൂ. ഏത് വിവാദത്തിൽപ്പെട്ടായാലും ഇത് ഒറിജിനൽ ഋഷിമാർ. ആർഷപ്രജ്ഞയുള്ളവരാണ്. ഋതംബര തത്ര പ്രജ്ഞ എന്ന് പറഞ്ഞു. ഋതംബര പ്രജ്ഞയുള്ളവർ അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബന്ധപ്പെടുത്തി, നിങ്ങൾ ബന്ധപ്പെടുത്തിയാ മതി. എന്തായാലും പറഞ്ഞത് പതഞ്ജലി അല്ലേ അത് പറഞ്ഞു. വിശേഷമായ ജ്ഞാനമില്ല, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അത് പതഞ്ജലിയുടെ ഭാഷ്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെടുക എന്ന് വെച്ചാൽ അതിശയം തന്നെ. അത്ഭുതപ്പെടുന്നതിന് വേണ്ട അതിശയം അതിനകത്തുണ്ട്, മഹത്വം. അത് എത്രമാത്രം ഒരു മനുഷ്യന്റെ ബുദ്ധി എങ്ങനെ ഇത്രയും സൂക്ഷ്മമായി ചിന്തിക്കുന്നു എന്നുള്ള കാര്യം. അതെ, അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ഒരു ചെറിയ ബുദ്ധി നമ്മുടെ കയ്യിലും വേണം. തീരെ ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അതിശയം തോന്നത്തില്ല. ഒരല്പം ബുദ്ധി നമ്മുടെ കൈവശം കൂടെയാണ്. അപ്പം മനസ്സിലാവും. സൂത്രം ഇതാണ്. കിം യേ തിങ് അമ്പി അഖാദ് ആമു ആ ദ്രവ്യ പ്രകർഷേ. കിമ ഏതന്താത് തിങ് അമ്പിയാച്ച യോഘ തദന്താത് ആമു സ്യാത് നദു ദ്രവ്യ പ്രകർഷേ. ഉച്ചൈസ്തമത്തരുഹു. ഇവിടെ അദ്രവ്യ പ്രകർഷ്യ, ഇവിടെ പ്രകർഷം എന്ന് പറയുന്നത് അതിശയത്തെയാണ്. ഈ അതിശയം ഏതെങ്കിലും ഒരു ദ്രവ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ ദ്രവ്യത്തിൻ്റെ അതിശയത്തെ പറയുകയാണെങ്കിൽ അവിടെ തമപ്പ് വരത്തില്ല, തമ ഈ ഇത് വരത്തില്ല. എന്താണ് ഈ പറയുന്നത്? ആമ വരത്തില്ല എന്ന് പറയുന്നു. അതിനോട് പറഞ്ഞു ആ ദ്രവ്യ പ്രകർഷേ. ഇപ്പം നേരത്തെ പറഞ്ഞു അയം ഏഷാം അതിശയനാഠ്യ ആഠ്യതമ, ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെ പ്രകർഷതയല്ല കാണിക്കുന്നു, അതിശയത്തെയല്ല കാണിക്കുന്നു. ദ്രവ്യ പ്രകർഷം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉച്ചൈഹി തമഹ തരുഹു. അയം തരുഹു ഏഷാം അതിശയേന ഉച്ചൈഹി. ഈ വൃക്ഷം, ഈ കാണുന്ന വൃക്ഷങ്ങളെക്കാൾ ഏറ്റവും പൊക്കം കൂടിയാണത്. ആ പറയുന്ന ഒരു ദ്രവ്യത്തിൻ്റെ എന്താണ് പ്രകർഷത്തെ, അതിശയത്തെ കാണിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് തമപ്പ് വരാം, പക്ഷേ ആമ വരത്തില്ല. എന്നുവെച്ചാൽ ഉച്ചൈസ്തമാം അങ്ങനെ വരത്തില്ല. ഇത്രയും മതി, ഉച്ചൈസ്തമ. അതിലാദ്യം ഖിം, അങ്ങനെ ഉപയോഗിക്കുന്നിടത്ത് ക്രിയാവിശേഷണം തന്നെ. അങ്ങനെ ഖിം തമാം പറയുന്നു, ഖിമ്മിൽ നിന്ന് വരുന്നു. ഖിം എന്ന് പറയുന്നത് ഇവിടെ കുത്സിതാർത്ഥത്തിലാണ്. ആദ്യം തമപ്പ് വരുന്നു, അയം ഏഷാം അതിശേന കിം എന്നാണ്. കിം സഖ, കിം രാജ എന്നൊക്കെ പ്രയോഗിച്ചതിൻ്റെ അർത്ഥം എന്താണ്? നീചനായ രാജാവ്, നീചനായ സുഹൃത്ത് എന്നാണ്. നീചനായ കേട്ടില്ല, നീചനായ നരൻ കിന്നരന്മാരെ പറയാമോ? അത് വേറെ, അവിടെ തമപ്പല്ലല്ലോ. ഓ, കിന്നരൻ എന്ന് പറയുന്നിടത്ത് അത് അങ്ങനെ ചോദ്യാർത്ഥത്തിലുള്ളവരാ, ഇത് നരനാണോ, ഇതൊരു മനുഷ്യനാണോ, ഒരു പ്രത്യേകത, വേറെ വർഗമാണല്ലോ. ഇതൊക്കെ പഴയകാലത്ത് ഭാരതത്തിൻ്റെയും ഇന്നത്തെ ചൈനയും നേപ്പാള് തിബത്ത് ഇങ്ങനെയുള്ള ഭാഗത്തിൽ ജീവിച്ചിരുന്ന പലതരത്തിലുള്ള മനുഷ്യരാണ്, പലതരത്തിൽ. അപ്പോൾ ചില മനുഷ്യനെ കണ്ടാൽ നരനാണോ എന്ന് തോന്നുന്നു അവരുടെ ആകൃതിയൊക്കെ, അപ്പോൾ അവരെ വാ നര. ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെ കണ്ടാൽ നരനാണോ എന്ന് തോന്നുന്നു, അപ്പോൾ കിം നര. എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രത്യേകതകൾ, അവരുടെ ആചാരങ്ങളോ അവരുടെ കായികമായ പ്രത്യേകതകളോ സ്വഭാവവിശേഷങ്ങളോ. എങ്ങനെ? അല്ല, ചോദ്യാർത്ഥത്തിലായിരിക്കാം. മനുഷ്യനെ പോലെയാണോ ഇവരുടെ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിശയാർത്ഥത്തിൽ വരാം, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ ഇനി പേരുകളൊക്കെ വന്നു. ഈ പറയുന്ന ഗന്ധർവന്മാരും യക്ഷന്മാരും രക്ഷസികളും കിന്നരന്മാരും എല്ലാം മനുഷ്യർ തന്നെ ഒരു കാലഘട്ടത്തിൽ. അന്ന് മനുഷ്യനെ തിന്നുന്ന മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യരെ മനുഷ്യൻ തിന്നു, ഒന്നും രക്ഷസാണ്, മനുഷ്യനെ കൊല്ല കൊന്നു തിന്നുന്നവരാണ്. ഇന്നുമുണ്ട് ഹിമാലയത്തിലെ ചില ഭാഗത്തൊക്കെ ഉണ്ട് പറയുന്നു. അത് വേറെ, അത് വേറൊന്നും. ഇതങ്ങനെയല്ല, ഒരു വിഭാഗം മനുഷ്യർ. അത് അവിടെയുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയല്ലല്ലോ, എല്ലാവരും അങ്ങനെ. ഇതങ്ങനെയല്ല, ഒരു വിഭാഗം അവർ പഴയ നമ്മുടെ രാക്ഷസൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? അയം ഏഷാം അതിശയന കിം എന്ന് പറയുന്നു. ഇവൻ ഈ കൂട്ടത്തിൽ ഏറ്റവും നീചനാണ് എന്ന് പറയും. ഇവൻ ഈ കൂട്ടത്തിൽ ഏറ്റവും മോശമാണ്. ഇവന് കൂട്ടത്തിൽ ഏറ്റവും എന്നുള്ളതിന് പകരം അവിടെ കിം ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യം എന്തുവരും? അതിശയനെ തമപിഷ്ടനോ. കിമ്മിൽ നിന്നും തമപ്പ് വന്നു. കിം സൂത്രം തമപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? മോനസ്വര. പിന്നെ വാപദാന്തസ്യ വന്നു. കിം തമ വന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് കിമേ തിങ്കമ്പിയ ഖാദ് ആമു ആ ദ്രവ്യ പ്രവശ്യ. ഇത് കിമ്മിൽ നിന്ന് എന്തുവരുന്നു? അതാണ് ഇവിടെ പറഞ്ഞ കിമ്മ് ഏതെന്താ തിങ്ങോ അഭ്യാച യോ ഖ. ഇതിന്റെ എല്ലാം പരത്തിലിരിക്കുന്ന ഖ. ഖ എന്ന് പറയുമ്പോൾ തരപ്പും തമപ്പും. അതിന്റെ പരത്തിൽ എന്തുവരുന്നു? അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഖാദ് ആമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ആദ്യം മുമ്പിൽ കിമ്മിരിക്കണം, അത് കഴിഞ്ഞ് ഖ വരണം തമപ്പ്. അതിൽ നിന്നെന്ത് വരുന്നു? കിം തമാം എന്ന്. പിന്നെ ഏതന്തം അടുത്ത് പ്രാഗ്ണേ തമാം. പ്രായും അഹൻ ശബ്ദവും തമ്മിൽ സമാസം വരും. പ്രാ എന്ന് പറയുന്നത് പരത്തിൽ അഹൻ ഇരിക്കുന്ന അഹൻ ശബ്ദം എന്ന് പറയുന്നത് നമസ്കാരം. സമാസം വരുമ്പം പ്രഥമ അഹ ആദ്യത്തെ പകൽ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നുള്ള സമാസം വരുമ്പോൾ രാജാഹ സഖിബ്യഷ്ടച്ച് പഠിച്ചിട്ടുണ്ട്. സമാസം വരും രണ്ട് സൂത്രങ്ങൾ വരും. അന്നോ അദന്താ അന്നു അന്ന ഏതേഭ്യ അഹൻ ശബ്ദത്തിന് അഹ്നാദേശം വരുന്നു. പൂർവത്തിൽ പ്രായിരിക്കുന്നതുകൊണ്ട് നകാരത്തിന് നകാരം വരുന്നു. കുഗതി പ്രാതെ സമാസം വരുന്നു. പ്ര അഹ്ന എന്ന് പറയുന്നു. പ്രാഹ്ന അന്നോന്യാദാഭ്യപ്രകാരം അന്നാദേശം വന്നു. അന്നോ അദന്താപ്രകാരം പൂർവത്തിൽ അഭ്യയമാണ്. അഭ്യയത്തിന്റെ പരത്തിലിരിക്കുന്ന അത് നിമിത്തമുണ്ട്. പ്രാഹ് നഗാരത്തിൽ നത്തു വന്നു. പ്രാഹ്ണ പ്രാഹ്ണന്റെ സപ്തമിയിലാണെന്ന് വരുന്നു. പ്രാഹ്ണേ പ്രാഹ്ണങ്ങി എന്നിരിക്കുന്ന വരുന്നു. അതിശയിത പ്രാഹ്ണ അതിശയകരമായ പ്രഭാതം എന്ന് പറയുന്നു. പ്രഭാതത്തിന് അതിശയം വരാമല്ലോ എന്ന് വിഗ്രഹിക്കുമ്പം എന്താണ് അതിശയിതേ എന്ന് വിഗ്രഹിക്കും. അതിശയകരമായ പ്രഭാതത്തിൽ പ്രാഹ്ണേ പ്രാഹ്ണങ്ങി തമപ്പ് വരുന്നു. ഖ കാല തനേഷു കാലനാമന പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ്, വികല്പമായിട്ട് ഇതിനെ വിഭക്തി ലുക്ക് വരേണ്ടാണ്, അതിനെ അലുക്കാക്കുന്നു വികല്പമായിട്ട്. ഇപ്പൊ പ്രാഹ്ണ എന്ന് തന്നെ ഇരിക്കും. കാലശബ്ദമാണ് പൂർവത്തിയിരിക്കുന്നത്. അപ്പോ പ്രാഹ്ണയെ പരത്തിൽ തമപ്പിക്കായിരിക്കുന്നു. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തില് അലുക്ക് പിരിച്ചുകൊണ്ട് പ്രാഹ്ണയെ തമയായി. അപ്പോ ആദ്യം പ്രായും അഹൻ ശബ്ദമായിട്ട് സമാസം വന്നു, സമാസാന്തമായ അച്ചു വന്നു, പ്രാഹൻ വന്നു, അഹൻ അഹ്നാദേശം വന്നു, അഹ്നയുടെ നകാരത്തിന് നത്വം വന്നു, കോതിപ്രാദേശ സമാസം വന്നു, സവർണ തീർക്കുന്നു. പ്രാഹ്ണ അച്ചിലെ ആയിരിക്കുമോ? ജാകാരലോപിക്കും. പ്രാഹ്ണയായി. പ്രാഹ്ണയിൽ നിന്ന് എന്ത് വരുന്നു? തമുപ്പ് വരുന്നു. പ്രാഹ്ണ എന്ന് പറയുന്നത് സപ്തമ്യം. സപ്തമ്യന്തുമായിട്ട് തമുപ്പ് വരുമ്പം ഖകാല എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ സൂത്രം? ധനേഷു കാല നാം അലക്കുവരിക്കുന്നു. പ്രാഹ്ണേ പരത്തിൽ തമവും. അതാണ് ഇവിടെ പറയുന്നത് ഖാദ്. ഏത് ഏതന്തത്തിന്റെ പരത്തിൽ ഖ തമപ്പുണ്ട്. ഏതന്തത്തിന്റെ പരത്തിൽ ഖ ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ പരത്തിൽ എന്ത് വരും? ആം. പ്രാഹ്ണേ തമ ആം. എസ് സി ജാകാർ ലഭിച്ചു. പ്രാഹ്ണേ തമാം. നിപാതനം ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പ്രാഹ്ണേതനം എന്നൊരു ശബ്ദം നേരത്തെ തദ്യത്തന്നെ പഠിച്ചപ്പോ അതിൽ പ്രാഹ്ണ എന്ന സൂത്രത്തിൽ തന്നെ ഉണ്ടല്ലോ. അത് വേറെ, അത് അതിനു വേണ്ടി പറഞ്ഞു. ഇവിടെ അങ്ങനെ പ്രാഹ്ണേ പ്രഗേ അവ്യേ ബ്യഷ്ടുലവ് തുട്ടിച്ച്, അത് വേറെ. ഇവിടെ അതല്ല, ഇത് സൂത്രമുണ്ട്. പ്രായ മഹനുമായിട്ട് സമാസം ചെയ്യാൻ സൂത്രമുണ്ട്. കുതി പ്രാദേഹം പ്രഥമാഹ്നെന്ന് വിഗ്രഹിക്കാൻ സമാസം വരുന്നു. അഹ്നോഹ്നേദേഭ്യ സൂത്രമുണ്ട്. എന്താണ് നത്വം വരിക്കാൻ സൂത്രമുണ്ട്. അന്ന ആദേശം വരിക്കാൻ സൂത്രമുണ്ട്. പിന്നെ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ സമാസാന്തം വരിക്കാൻ സൂത്രമുണ്ട്. അകാരം ലോപിക്കാൻ സൂത്രമുണ്ട്. പിന്നെ അലുക്ക് വിരിക്കാൻ സൂത്രമുണ്ട്. ഇതെല്ലാം സൂത്രം അനുസരിച്ച്, നിവാദനമൊന്നുമില്ല. പ്രാഹ്ണേന്ന് വന്നിട്ട് അപ്പൊ ഏതന്തമായി പ്രാഹ്ണം മാത്രമല്ല, ഇവിടെ പൂർവാണ്ണയെ തരാം, അങ്ങനെയും വരാം. പൂർവാണ്ണയെ തരാം, ഇവിടെ നകാരമാണ്, അഹ്ന അല്ല. എല്ലായിടത്തും അതിശയാർത്ഥം തന്നെ. രാവിലെ എന്നുള്ളതല്ല, അതിശയിതേ പ്രാഹ്ണേ, വളരെ അതിശയകരമായ വൈശിഷ്ട്യമുള്ള പ്രഭാതം. ഒരാൾ പറയുകയാണ്, ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പം മൂഡ് ഓഫ് ആയിരുന്നു, ഇന്ന് കുറച്ചുകൂടി ശരിയായി, നാളെ കുറച്ചുകൂടെ ശരിയാകും, മറ്റന്നാ കുറച്ചുകൂടെ ശരിയാകും. അങ്ങനെ വരുമ്പോൾ അയാൾ പറയണം എന്താണ്? വളരെ അതിശയകരമായ പ്രഭാതം. പല സന്ദർഭത്തിലും വരാം. പിന്നെ പ്രഭാതത്തിന്റെ തന്നെ ഏറ്റക്കുറച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടി പറയാം. എന്താണോ ആ പ്രഭാതത്തെ തന്നെ ഒരാൾ പറയാൻ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴും എന്താവും? അപരാഹ്നത്തിലേക്ക് പോകും. പറയുന്നു ഞാൻ ഇന്നലെ മെനയാന്ന് രാവിലെ എണീറ്റു, ഇന്നലെ അതിലും നേരത്തെ എണീറ്റു, ഇന്ന് അതിലും നേരത്തെ എണീറ്റു. അതിശയമായ പ്രഭാതത്തിൽ സാറിന് രാവിലെ എണീക്കാറില്ല, ഇന്നങ്ങനെ അതിശയകരമായ രാവിലെ എണീറ്റു. ഇങ്ങനെയൊക്കെ പല എങ്ങനെയാണോ സന്ദർഭം വരുന്നതനുസരിച്ച് അതിശയ അർത്ഥം കിട്ടണം. ആ പ്രഭാതത്തിനൊരു വിശേഷത വരണം. അങ്ങനെയാണ് അത് പ്രയോഗത്തിൽ വരുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.